അനന്ത ബ്രഹ്മം നിത്യവിസ്മയം ആത്മാവിൽ ആശ്വാസവചനം. ആത്മസ്വരൂപം ധ്യാനമന്ത്രം ആത്മാവിൽ നിറയും അനസ്യൂതം. ബ്രഹ്മചര്യം സ്നേഹതീരം അനുസരണം ബലിരൂപം ബധനി തൻസൂനു നിത്യവിസ്മയം ശാന്തിസ്വരൂപം മാർഗ്രിഗോറിയോ. ബധനിയായിൽ വളർന്നവനെ മനുഷ്യനെ സ്നേഹിച്ച താതരൂപമേ, ഏതൻ തോട്ടം നിൻ മക്കൾക്കായി ധ്യാനിച്ചു തന്നു നീ താതായെന്നും ദാനമായി തന്നു നീ താതാ.